നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു പാതിമയായ പിതാവിനു, ഇന്നതിൽ പാതിമയായ മാതാവിനു. പിന്നെയും പത്ത് മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു പാതിമയായ പിതാവിനു, പിന്നതിൽ പാതിമയായ മാതാവിനു. പിന്നെയും പത്ത് മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു. ആദ്യമായി ഞാൻ പെറ്റുവീണ ശുഭമുഹൂർത്തത്തിനോ പൊട്ടിക്കരഞ്ഞുകൊണ്ടൂഴിയിലാദ്യമായി ഞാൻ പെറ്റുവീണ ശുഭമുഹൂർത്തത്തിനോ. രക്തബന്ധം മുറിച്ചന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കിൽ കൊടിയോടോ നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു. ശിരോലിഖിതങ്ങളും മായുന്നു മാറാല കെട്ടിയ ചിന്തയും മാഞ്ഞു പോകുന്നു. ശിരോലിഖിതങ്ങളും മായുന്നു മാറാല കെട്ടിയ ചിന്തയും പകിട പന്ത്രണ്ടും കളിച്ച സ്വപ്നങ്ങളെ പലകുറി നിങ്ങൾക്ക് സ്വസ്തിയേകട്ടെ. ഞാൻ നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു പാതിമയായ പിതാവിനു, പിന്നതിൽ പാതിമയായ മാതാവിനു. പിന്നെയും പത്ത് മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു പാതിമയായ പിതാവിനു, പിന്നതിൽ പാതിമയായ മാതാവിനു. പിന്നെയും പത്ത് മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു.